പ്രതിഷ്ഠി ഭാഷ്യകാരം ബഹുധാതു ലട്ട് പരസ്യം എങ്ങനെയാണ്? ലട്ടിന്റെ രൂപം അതാണ് കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. ഊഹതുഹു ഊഹ വാഹുവഹ ഊഹിവ ഊഹിമ അഭിനയത്തിൽ ഊഹേ ഊഹാതേ ഊഹിരേ ഊഹിഷേ ഊഹാതേ ഊഹിദ്വേ ഊഹിഡ്വേ രണ്ട് രൂപം. ഊഹേ ഊഹിവഹേ ഊഹിമഹേ ക്രാന്തി പ്രകാരം ഇട്ട് വരും. ധാതു വാനിട്ടാണ്. അതുകൊണ്ട് വഹ് ത എന്നിരിക്കുമ്പം വഹിനെന്ത് വരുന്നു? ഹോഠ ഠത്വം വന്നു. ജഷസ്തദോർ ദോധ ഇവിടെ പകരത്തിലിരിക്കുന്ന തായാണ്. തായ്ക്കും ധ വരും. അപ്പോൾ വഹ് ധ ഷ്ഠുത്വം ഠോട്ടെ ലോപഹ പാഠ സഹി വഹോരോദ അവർണസ്യ ആകാരത്തിന് ഒത്തും വന്നു കഴിഞ്ഞാൽ ഓ ധ ഓഠ ഓഠാരോ ഓഠാരഹ ഓഠാസി ഓടാസ്തഹ ഓടാസ്ത ഓടാസ്മി ഓടാസുഹ ഓടാസ്മി അഗ്നിപദം ഓഠാസേ ഓഠാസാതേ ഓടാ ധേ ഓഠാഹേ ലിട്ടിൽ വരുമ്പോ വഹ് സ്യ എന്നിട്ടാണ് ഇട്ട് വരുന്നില്ല. വഹ് ഹോഠ വരുന്നു. വാസ്യതി ഇവിടെ ജഷസ്തോർധോധ വരുമോ? വരുമോ? ജഷസ്തോർധോധ വരുമോ? ഇല്ല. എന്തുകൊണ്ട്? ജഷിന്റെ പരത്തില് തായും ധായും ഇല്ല. അതുകൊണ്ട് പിന്നെ കോട്ട വന്നു കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരുന്നു. എന്താണ് ഷഡോഹോ ക സി പഠിച്ചിട്ടുണ്ടോ? ഷാക്കും ഢാക്കും ക വരുന്നു. സി പരവരിക്കുന്നു. സ പരവരിക്കുന്നുണ്ട് ക വന്നു. വാക്ക് സകാരത്തിന് വക്ഷ്യന്തി വക്ഷ്യസി വക്ഷ്യാമി അന്നയോഗത്തിൽ വക്ഷ്യത്തെ വക്ഷ്യത്തെ വക്ഷ്യന്തി വക്ഷ്യസേ വക്ഷ്യത്തെ വക്ഷ്യേ വക്ഷ്യാമഹെ. ലോട്ടിൽ വരുമ്പോ വഹതു വഹതാ വഹതാം വഹന്തു വഹ വഹത വഹതം വഹത വഹാനി വഹാവ വഹാമ അന്നയോഗത്തിൽ വഹതാം വഹേതാം വഹന്താം വഹസ്വ വഹേതാം വഹധും വഹൈ വഹാവഹൈ ലങ് അവഹത് അവഹതാം അവഹൻ അവഹ അവഹതം അവഹത അവഹം അവഹാവ അവഹാം ആത്മനിവേദം അവഹത അവഹേതാം അവഹന്ത അവഹധാ അവഹേതം അവഹേ അവഹാവഹി അവഹാം ഇതിലെങ്ങ് ആശയല്ലെങ്കിൽ ീതശികാലോചിച്ചു വഹുയാസത്ത് സകാരത്തിന് ദുഃഖംഭവിക്കും. അവിടെ സൂത്രം വരുന്നു പചിസ്വപ്യജാതീന ഖീതി. യജാതികളിൽ വരുന്ന ഏതൊക്കെയാണ്? യജർവപിറു വഹിശ്ചൈവ വഹി വസി വേഞ്ഞു വേഞ്ഞിത്യപി ഹേഞ്വദീശ്ചൈവ യജാദ്യ സ്വരുമേ നവ. യജാതിയിൽ പെടുന്നുണ്ട്. കിത്ത് പരമിരിക്കുമ്പോൾ എന്തുവരും? വഹിന് സംപ്രസാരണം വരും. വഹിന് സംപ്രസാരണം വരുന്നു. പരത്തിൽ കിത്താവുന്ന എങ്ങനെ? കിതാശിഷി കിത്തായി. അപ്പൊ വാക്യ സംപ്രസാരണം എന്നാ എന്ത് വരുന്നു? ഊഹ് സംപ്രസാരണ പൂർവരൂപം വന്നു. ഉഹ്യാത് പച്ചസ്വപേച്ചാദീനാം കിതി സംപ്രസാരണം വരുന്നുണ്ട്. ആത്മനിയോഗത്തിൽ വഹ് സിയുട്ട് സുട്ട് ത എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? എന്താ വരുന്നു? ഓഠപ്രകാരം ഠകാരം വരുന്നു. ഠകാരത്തിന് വരുന്ന സകാരം വരുന്ന എന്ത് വരുന്നു? ഷഠോഹോ കഹ സി വക് സകാരത്തിന് ഷത്വം ബക്ഷി വീണ്ടും ഷത്വം ബക്ഷിഷ്ഠിധ്വം വരൂ. ബക്ഷിധ്വം ബക്ഷീയ ബക്ഷി വഹി ലുങ്ങിന് വരുമ്പം ആ വഹസിച്ച് തീ ഇത സ്വീകാരം ലഭിച്ചു. തീക്ക് അപ്രക്തമായിട്ട് വന്നു. ആ വഹസ് ഈ തന്നിരിക്കുമ്പോ എന്ത് വരുന്നു? പദപ്രജഹരന്ത സേജപ്രകാരം വഹിന് പ്രതി വന്നു. അവാഹ് ഹകാരത്തിന് പ്രകാരം ഢ വന്നു. ആ വാഢ് സ് പരത്തിയിരുന്ന എന്ത് വരും? സൂത്രം വരുന്നു. ഏതാണ് ജലോ ജലി പ്രകാരം എന്ത് ചെയ്യും? സിച്ച് ലോപിച്ചു. താം ഹാക്ക് എന്ത് വരുന്നു? ഹാക്ക് എന്ത് വരുന്നു? ുന്നു. ആ വാഠ് പരത്തിൽ എന്തിരിക്കുന്നു? താക്ക് എന്ത് വരും? എന്താ വരുന്നു? ജഷസ്തോർ ദോധപ്രകാരം പരത്തിലിരിക്കുന്ന തകാരത്തിൽ ധകാരം വന്നു കഴിഞ്ഞ അടുത്ത സൂത്രം വരുന്നു. എന്തു വരുന്നു? ഷ്ടുത്വം വരുന്നു. ഷ്ടുനാഷ്ടവും. അപ്പൊ എന്ത് വരുന്നു? ആ വാഠ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഹോഠപ്രകാരം ആദ്യത്തെ ടകാരിൽ ഉപയോഗിച്ചു കഴിഞ്ഞു. ആ വാ ിരിക്കുമ്പോ സഹി വഹോരോധ വർണ്ണസ്യ പ്രകാരം അകാരത്തിനൊത്തു വന്നിട്ട് അവോ ഠാം അവാക്ഷീത് അവോഠാം എന്ന് വരുന്നു. എന്ന് വെച്ചാ ആ വഹ് താമെന്നിരുന്നു, സിച്ച് വന്നു. ആ വഹ് സ് താം നിരുന്നു, ജലോ ജലി സിച്ച് ലോപിച്ചു. ആ വഹ് താം നിരിക്കുന്നു, ഓഢ വന്നു. ആ വാഠ് താം നിരിക്കുന്നു, ജഷസ്തോർധോധ താക്ക് ധാവുന്നു. ആ വാഡ് ധാന്നു, ഷ്ടുനഷ്ടോഷ്ടുത്വം വന്നു. ആ വാഡ് ഢാന്നിരിക്കുന്നു, ഠോഠേ ലോപ ആദ്യ ഠകാരൻ ലോപിച്ചു. ആ വാഢാം സഹി ഭഗവരോധ വർണ്ണസ്യ ഒത്തും വന്നു. അവോഠാം അവാക്ഷി അവോഠാം. അതായത് പരത്തിൽ ജല്ല് വന്നു കഴിഞ്ഞാൽ സ്വിച്ച് ലോപിക്കും. സ്വിച്ച് ലോപിച്ചു കഴിഞ്ഞാൽ കളി മാറും. അതുകൊണ്ട് അടുത്തെന്ത് വരുന്നു? ആ വാഹ് സിച്ച് പരത്തിൽ എന്തായിരിക്കുന്നു? എന്ത് വരുന്നു? സിജഭ്യസ്തു വന്നു. അതുകൂടെ പരത്തിൽ എന്താണ്? അതുകൊണ്ട് എന്ത് വരില്ല? ലോപം വരില്ല. ജലോ ജലി പ്രവാസിച്ച് ലോകം വരുന്നില്ല. അതുകൊണ്ട് വഹിനെന്തു വരും? ഹോഡ വന്നു കഴിഞ്ഞാൽ പരത്തിൽ സഹായിക്കുന്നുണ്ട്. എന്തുവരും? സൂത്രം അടുത്ത് മധ്യപക്ഷ ഏകോപനത്തിലും പരത്തിൽ എന്താ വരുന്നത്? ആ വഹ് സിച്ച് പരത്തിൽ തായ ലോപം. ആ വഹ് സിച്ച് പരത്തിൽ എന്തിരിക്കുന്നു? സായ സി ഇരിക്കുന്നു. ഏ സൂത്രം വരുന്നു? അതാണ് ഈകാരം ലഭിക്കുന്നു. പിന്നീട് എന്ത് വരുന്നത്? അസ്തിസ്ജോ അവൃത്തെ വരുന്നത്. ആ വാഹ് സിരിക്കുന്നു. ആ വാഹെന്നുള്ളത് എന്ത് വരുന്നു? ഹോട ജലോ ജലിസിച്ച് ലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? ഏതാച്ച് വീട്ടില ഈ ഇരിക്കുന്നു, ലോപിക്കുന്നില്ല. ഹോട വന്ന പരത്തിൽസായിരിക്കുന്നോണ്ട് എന്ത് വരുന്നു? ഷഡോക്കാസി ഷത്ത് വന്നു. അവാക്ഷി അന്തിമ സകാരത്തിന് എന്ത് സംഭവിക്കും? വാക്ഷീഹി ആ വഹ് പരത്തിൽ തം ഇരിക്കുമ്പോ സിച്ച് വരുന്നു. അടുത്തെന്ത് വരുന്നു? ജലോ ജലി വന്നു. ആ വാഹ് തം ഹോഢ ജഷസ്തോധാഷ്ടുത്വം ഠോഢേ ലോപഹ സഹിവ ഹോരോ ദവർണസ്യ ഇത്രയും വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അവോഢം. അടുത്തു അങ്ങനെ തന്നെ ആ വഹ് സിച്ച് താന്നിരിക്കുന്നിടത്തും സിച്ച് ലോപം ഹോഢ ജഷസ്തോധാഷ്ടുത്വം ഠോഢേ ലോപഹ സഹി ഹോരോ ദവർണസ്യ അവോഢ. ആ വഹ് സിച്ച് പരത്തിൽ എന്ത് വരുന്നു? അല്ല, ഇവിടെ എല്ലായിടത്തും വരുന്നു എന്നുണ്ട്. എന്താണ് പദപ്രജാലന്തസ്യ അച്ഛ വൃദ്ധി? അതെല്ലായിടത്തും വരണം. വാ ദീർഘം വരുന്നതുകൊണ്ടാണ് വാക്ഷി. പക്ഷെ അവോഢം കൊടുത്ത ആകാരത്തിന് എന്ത് വരുന്നു? ഓ വരുന്നു. എന്താണ് അതവിടെ കാണാത്ത? പക്ഷെ എല്ലായിടത്തും വരുന്നതാണ് ഇത് പദപ്രജ. ആ വഹ് സിച്ച് ഉത്തമക്ഷേകോനത്തിൽ എന്തുവരും? അമ്മനെന്ത് വരുന്നു? അമ്മ എവിടുന്ന് വന്നു? അമ്മ വന്നു. അപ്പൊ ആ വഹ് സ് അമ്മന്നിരിക്കുന്നു. ഹോഢ ഷഡോക്കാസി സകാരത്തിന് ഷത്തും അവാക്ഷ് അമ്മ വാക്ഷ. ആ വഹ് പരത്തിൽ എന്തുവരുന്നു? സിച്ച് വായായി. ഹോഢ സകാരം കത്തും ഷത്തും അവാക്ഷു വ അവാക്ഷുമ. ഇപ്പൊ എങ്ങനെ വരുന്ന രൂപങ്ങൾ? അവാക്ഷീ അവോഢാം അവാക്ഷു അവാക്ഷി അവോഢ അവാക്ഷം അവാക്ഷ സൈ ഓരോ ദവർണസ്യ ഏതെല്ലാ സ്ഥലത്ത് വന്നു? പ്രഥമാധിവചനം മധ്യമ ദ്വിവചനം മധ്യമ ദ്വിവചനം ദ്വിവചനം മധ്യമ ഭഗവാൻ ഷഡോക്കസി എവിടെയൊക്കെ വന്നു? പ്രഥമ ഏകോചനം പ്രഥമ ഭഗവനം മധ്യമ ഏകോചനം ഉത്തമ സർവത്ര അടുത്ത് ആത്മനിയമത്തിൽ ആ വഹ് സിച്ച് ത എന്തു വരുന്നു? ആ വഹ് സിച്ച് ത എന്നിരിക്കുമ്പോ ലോപിച്ചു കഴിഞ്ഞ എന്തുവരും? ലോപിച്ചു കഴിഞ്ഞ എന്തുവരുന്നു? ആ വഹ് താന്നിരിക്കുന്നു. ഹോഢ ജഷസ്തോർ ദോധുനാഷ്ടോ സഹി വഹോരോ ദവർണസ്യ അവോഠ അവഹ് അപഅഹ് സിച്ച് താന്നിരിക്കുന്നു, വഹ് സു താന്നിരിക്കുന്നു, ചെല്ല് പരത്തിട്ടിരിക്കുന്നു, സിച്ച് ലോപിച്ചു. അവഹ് ഹകാരത്തിന് ഹോഠ വന്നു കഴിഞ്ഞാൽ പരത്തിൽ തായിരിക്കുന്നുണ്ട്. ജഷസ്തോർ ധോ തകാരത്തിന് ധകാരം വന്നു കഴിഞ്ഞാൽ ഷ്ടുനാഷ്ടുത്വം വന്നതിന് ഠകാരം വന്നു, ഠായുടെ പരത്തിൽ ഠായിരിക്കുന്നുണ്ട്. ഠോഠേ ലോപ വന്നു കഴിഞ്ഞാൽ എന്തൊരു സഹ്യോഹോരോത് അവർണസ്യാവതവർജാനന്ദസ്യാജ വരൂ വരൂ. വധപ്രജാനന്ദസ്യ അച്ച വരുമോ? എന്തുകൊണ്ട് വരില്ല? വൃത്തി അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് വരില്ല എന്ന് ചോദിച്ചാൽ പറയണം എന്താ വൃത്തി? അത് ആരുടെ വൃത്തി? പാണിനിയുടെയാണോ പതഞ്ജലിയുടെയാണോ സ്വന്തമാണോ? അത്രേ ഉള്ളൂ. പരസ്യവിധത്തിലെ വരുത്തും ആണോ? ഇതിപ്പോ പരസ്യമേതമാണോ ആത്മനിയോഗം? അവോഠ അടുത്തെന്ത് വരുന്നു? ആ വഹ് സ് ആദാം ജലജലി പ്രവർത്തിക്കൂ? ഇല്ല ഇല്ല. ഹോഠ വരുന്നു. ഹോഠ വന്നു കഴിഞ്ഞാൽ അടുത്തെന്ത് വരുന്നു? സാ വരുത്തിയിരുന്ന ഷഡോക്കാസി വരും. പരത്തിൽ ഷത്തും വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അവക്ഷാതാം ആവാഹസിച്ച് പരത്തിൽ എന്ത് വരും? സൂത്രം അഗ്നിദേശു അനധ. അപ്പൊ ആവാഹ് ഹാക്കി ഹോഢ പരത്തിൽ സകാരം ഇരിക്കുന്നുണ്ട്. ഷഡോ ഷത്തും അവക്ഷത അവോഢ അവക്ഷാതാം പരത്തിൽ എന്ത് വരുന്നു? വന്നു കഴിഞ്ഞു സിച്ചിനെന്ത് സംഭവിക്കും? ചലോ ചലോ സംഭവിച്ചു. പരത്തിൽ ഇരിക്കുന്ന ധാക്ക് എന്ത് വരും? ജഷസ്തോർ ധോ ധ വന്നു കഴിഞ്ഞാൽ അടുത്ത ഏത് വരുന്നു? ഷുനാഷ്ടു ഷ്ടുത്വം വന്നു. ഷുത്വം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ധോഢേ ലോപഹ വന്നാൽ സഹി ബഹുരോധവർണ്ണസ്യവോഢാ വിസർഗം ഇവിടെ നിന്നു അടുത്തെന്ത് വരുന്നു? ആ വാഹസ് എന്തുവരും? മുമ്പരത്തെ പോലെ തന്നെ വരും. വക്ഷാധാം അടുത്തെന്ത് വരുന്നു? ആ വാഹസിച്ച് ധ്വംസിച്ചെന്ത് സംഭവിക്കും? ദ്വിജാതു പോയി. പിന്നെ വരുന്ന എന്താണ്? ആ വാഹ്വം ഹാക്കെന്ത് വരും? ഹോഢ വരും. ആ പരത്തിലെന്തിരിക്കുന്നു? എന്ത് സംഭവിക്കും? ഷ്ടുനാഷ്ടു ഷ്ടുത്വം വന്നു. വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഷ്ടുത്വം വന്നു കഴിഞ്ഞു ഠ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അങ്ങനെയല്ല, ഠേ ഠോ എന്നൊരു സൂത്രമല്ല, ഠോ ഠേനെയോ ഠോ ഠേ ലോപ വന്നു കഴിഞ്ഞാൽ ആ വാ ധൂം എന്തുവരുന്നു? എന്തുവരുന്നു? സഹി ഓരോദവർണ്ണസ്യ ഓത്തും വന്നിട്ട് എന്തുവരും? അവോഢം അവോഢം. പഴയ സൂത്രങ്ങൾ ഓർമ്മയുള്ളവർക്ക് എളുപ്പം. അടുത്ത വഹ് പരത്തിൽ സിച്ച് അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? ഈ ഹോഢ പരത്തിൽ സായിരിക്കുമ്പോൾ എന്തുവരുന്നു? ഷഡോക്കാസി വന്നു, സകാർദിഷത്വം വന്നു. അവക്ഷി അടുത്തതുപോലെ തന്നെ അവക്ഷ് മഹി അവക്ഷ് മഹി. അപ്പൊ എങ്ങനെ ആത്മനിയോഗത്തിന്റെ രൂപങ്ങൾ? അവോഢ അവക്ഷാതാം അവർണസി എവിടേക്ക് വന്നു? പ്രഥമഏകവചനം, മധ്യമഏകവചനം, വേറെ എങ്ങുമില്ല. ബാക്കിയുള്ള ഇടത്തെല്ലാം എന്താ വന്നത്? ഷഡോക്കാസി വന്നു. ഇനി നിങ്ങൾ എന്തോരുന്നു? ആവാഹോസ്യ ഹോഠ വന്നു കഴിഞ്ഞാൽ എന്തോരും? ഹോഠ വന്നു കഴിഞ്ഞാൽ എന്തോരും? ഷഡോക്ക സീക്ക വന്നു കഴിഞ്ഞാൽ എന്തോരും? ഷത്വം അവക്ഷ്യത് ഇതുപോലെ വരുന്ന ഒരു ധാതുവാണ് ദുബപ്. ബീജസന്താനെ വിതയ്ക്കുക, പകാരാന്തത്തിൽ ഏതെങ്കിലും അതിനുണ്ട് ധാതുക്കൾ? ബാക്കി അവസാനം വരെ ഒരാളെത്തി, ചിലരെത്തിക്കൊണ്ടിരിക്കുന്നു, ചിലരെത്തുന്ന ലക്ഷണമേ കാണുന്നില്ല. ആപ്പ് ചുപ്പ് ക്ഷിപ്പ് തപ്പ് തിപ്പ് തൃപ്യ ദൃപ്യ ലിപ്പ് ലിപ്പ് വപ്പ് ചപ്പ് സ്വപ് സൃപസ്ത്രയോദശ. അതിൽ വരുന്നുണ്ടോ വപ്പ്? ഉണ്ടോ ലിപ്പ് ലിപ്പ് വപ്പ്? വപ്പ് അനിട്ട ധാതുവാണ്. ശരി, വപ്പ് വപ്പത്തി വപ്പത്ത ലിട്ടിൽ വരുമ്പം മപ്പ് എന്ന് പറയുന്ന യജാതി പെടുന്നുണ്ട്. യജാതി ഏതൊക്കെയാണ്? യജറു വപെറു വഹിശ്ചൈവ വസി വേദി ചെയ്വ യജാദ്യാസുരുമേ നവ. ആരും കൂടെ പാടുന്നില്ലല്ലോ, ഒറ്റയ്ക്ക് പാടേണ്ടി വരുന്നു. എന്റെ രാഗം മോശമായതുകൊണ്ടാണ്. എന്താണ് നോക്കാതെ പാടണം? നോക്കി പാടിയിട്ട് കാര്യം, അതിനും വപ്പ് വരുന്നുണ്ട്. അപ്പൊ എന്ന് വരും? ലഢ്യാഭ്യാസസ്യ ഉപേക്ഷാം വരും. എന്നുവെച്ചാൽ വപ്പ് ധാതുവിന് ദത്വം വന്നു. വപ്പ് പപ്പ് ഹലാതിശേഷ അഭ്യാസത്തിന് വായിരിക്കും. അഭ്യാസത്തിന് സമ്പ്രസാരണം വന്നു. ഊ വന്നു, സമ്പ്രസാരണ അഷ്ടപൂർവരവും വന്നു. ഊ വപ്പ് നല്ലെന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അതോബുദ്ധായ വൃദ്ധി വന്നു. ഉവാപ്പ ഉവാപ്പ വപ്പ് അതിസന്നിരിക്കുമ്പോ ദത്വം വരുന്നതിന് മുമ്പ് തന്നെ സമ്പ്രസാരണം വരും. അതിന്റെ പരിഭാഷ എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? സമ്പ്രസാരണം അവിടെ സമ്പ്രസാരണം ഇരിക്കുന്ന സൂത്രം പതിസ്വപി യജാദീനാം കീതി. യജാദിയിൽ ഇത് പെട്ടിരിക്കുന്നുണ്ട് സമ്പ്രസാരണം വന്ന്. വപ്പെന്ന് പറയുന്നു ഊ അപ്പ് സമ്പ്രസാരണ പൂർവ്വരും വന്ന ഉപ്പ്. ഉപ്പ് ഉപ്പ് ഉപ്പ് ദത്തും വന്നു. ഉപ്പ് ഉപ്പ് ഫലാതിശേഷം ഓ ഉപ്പ് ഊപ്പത്തു ഊവാപ ഊപ്പത്തു വപ്പ് ധാതു അനട്ടായതുകൊണ്ട് ഇവിടെ എന്തൊരു അജന്തു അകാരവാനുമായ താസിനിട്ട് ധലി വേട്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ ദത്തും വന്നു. വപ്പ് വപ്പ് അഭ്യാസത്തിന് ലട്ട്യഭ്യാസ ഉപേക്ഷാം സമ്പ്രസാരണം സമ്പ്രസാരണ അസപൂർവരൂപം അനാദിശേഷം ഓ വപ്പ് ഇട്ട് ധൽ ഓ പിത്ത ഇട്ട് വരാത്ത പക്ഷത്തില് ഓ വപ്പ് ധ അവിടെ സൂത്രം വരുന്നു. ഓ വപ്പ് ധ എന്നിടത്ത് ഖരിച്ച വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഒത്ത ഉപതുഹു ഊപ വാപ ഊപ ഓപിമ ആത്മനിയോഗത്തിലാണെങ്കിൽ എളുപ്പമാണ്. എന്താ വരുന്നത്? എല്ലായിടത്തിലും കിത്വം വജിസ്വ ബീജാദീനാം കിതി സമ്പ്രസാരണം ഊപേ ഊപേ ഊപാതേ ഊപിരേ ഊപിഷേ ഊപാതേ ഊപിദ്വേ ഊപേ ഊപിവഹേ ഊപിമഹേ. അടുത്ത് ലുട്ടില് വപ്പ് ദാസ് വരുന്നു. ഇട്ട് വരും ബന്ധുരും വജസ്വപ്യജാതിന കിതി സമ്പ്രസാരണം വരത്തില്ലേ? കിത്തില്ല. പപ്പ്സ്യതി എന്നിടത്ത് വപ്സ്യതി വപ്സ്യതഃ വപ്സ്യന്തി വപ്സ്യാമി വപ്സ്യാവഹ വപ്സ്യാമഃ. ആത്മനിയോഗത്തിൽ വപ്സ്യതേ വപ്സ്യേതേ വപ്സ്യന്തേ വപ്സ്യതേ വപ്സ്യേതേ വപ്സ്യദ്വേ വപ്സ്യേ വപ്സ്യാവഹേ വപ്സ്യാമഹേ. ലോട്ട് വപത് വപതാത് വപതാം വപന്തു വപ വപതാത് വപതം വപത വപാനി വപാവ വപാമ വപതാം വപേതാം വപന്താം വപതാ വപതാ വപസ്വ വപസ്വ വപേതാം വപന്തും വപൈ വപാവഹേ വപാമഃ. അവപത് അവപതാം അവപൻ അവപഹ അവപതം അവപത അവപം അവപാവ അവപാമ അവപത്ത അവപേതാം അവപന്ത അവപതാഹ അവപേതാം അവപദ്ധം അവപൈ അവപേ അവപാവഹി അവപേത് അപേത് അപേതാം അപേയുഹി അപേഹേ അപേതം അപേത അപേയം അപേവ അപേമ അപേത അപേയാഥാം അപേധ്വം അപേരം അപേയാ അപേതാഹ അപേയാഥാം അപേധ്വം ശരില്ലെങ്കിൽ ഉപ്യാത് എന്തുകൊണ്ടാണ് വജസ്വപ്യജാതീനാം ഖിതി ആശയല്ലെങ്കിൽ കിത്താവും ഖിതാശിഷി അതുകൊണ്ട് വാക്ക് എന്തുവരും? ഓ വന്നിട്ട് ഉപ്യാത് ആത്മനിയോഗത്തില് ഉപ്പ് പക്ഷിഷ്ട പക്ഷിയസം ഇവിടെ ഉപ്പ് വരുമോ? എന്തുകൊണ്ട് കിത്തല്ല. അപ്പൊ വപ്ഷിഷ്ട അനിട്ടാണ് വപ്പ് സീട്ട് സുട്ടുത്ത പക്ഷിഷ്ട പക്ഷിയസാം പക്ഷി ീദ്വം വരൂ. ചിലര് പറയുന്ന കേട്ടാൽ ഞാൻ രണ്ടു രേഖകളും ഒന്ന് ധരിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ആ വക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേണ്ട, നമ്പരുകളൊന്നും വേണ്ട, പറയുന്നത് വ്യക്തമായി പറയണം. ഒന്നുകിൽ വക്ഷീധ്വം അല്ലെങ്കിൽ വക്ഷീയഡ്വം ലുങ്ങില് പരസ്യത്തില് ആ വപ്പ് സിച്ച് തീ ഇട്ടില്ല. ഏത് സൂത്ര വിശേഷിച്ചു വരുന്നത്? അത് വന്നു, അതെല്ലാം കഴിഞ്ഞു. വിശേഷിച്ചു വരുന്നത് വദവ്രജാനന്ദസ്യ അച്ഛ, അതായത് ഇട്ടില്ലെങ്കിൽ അത് വരും, ഇട്ടുണ്ടെങ്കിൽ വരത്തില്ല. എന്തുകൊണ്ട്? നീട്ടി നിഷേധിക്കും. അവാപ്സീദ് അവാപ്സീദ് ആ വാപ്പ് താം ഏ സൂത്രം വരുന്നു? സൂത്രം ജലോജ്ജലി അവാപ്താം. എനിക്ക് പ്രതീക്ഷയോടുകൂടി നോക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ ഇവിടെ, ബാക്കി ആരും സൂത്രങ്ങൾ പറയുന്നില്ല. അവാപ്സി അവാപ്താം, അടുത്ത് അവാപ്സുഹു അവാപ്സിഹി അവാപ്തം അവാപ്ത അവാപ്സം അവാപ്സ്വ അടുത്ത് ആ വപ്പ് സിച്ച് ത. ഏത് സൂത്രം വരുന്നു? ജലോ ജലി അവാപ്ത. അടുത്ത് ലോപിക്കാത്തതുകൊണ്ട് എങ്ങനെ വരും? അവാപ്സാതാം അവാപ്സത അവാബ്ധ അവാപ്സാതാം ആവാപ് ദ്വം. അവിടെ ഏത് സൂത്രം വരുന്നു? ദിച വന്നിട്ട് ജലാം ജസ് ജസ് അവാബ്ധം അവാബ്ധം അവാപ്സി അവാപ്സ്വഹി. അടുത്തെന്താണ്? അവാപ്സ്യൻ അവാപ്സിതാം അവാപ്സ്യൻ അവാപ്സ്യഹ അവാപ്സ്യതം അവാപ്സ്യ അവാപ്സ്യം അവാപ്സ്യത അവാപ്സ്യന്ത അവാപ്സ്യത അവാപ്സ്യതാം അവാപ്സ്യ അവാപ്സ്യ അവാപ്സ്യ ബാക്കി അവാപ്സ്യ അവാപ്സ്യമായ വഹി അവാപ്സ്യമഹി. അടുത്ത് വരുന്നത് ധാവു ഗതിശുദ്ധ്യോ. ധാവു ധാവാണ് ധാവ് ഗതി സഞ്ചരിക്കുക. അശ്വോ ധാവതി പിന്നെ ശുദ്ധി അർത്ഥത്തിൽ ശുദ്ധിയാക്കുക. വസ്ത്രം ധാവതി പ്രക്ഷാളയതി എന്നുള്ള അർത്ഥത്തിൽ ധാവ് ആണ് ധാവ് ശബ്ദത്തിൽ ധാവതി. ഇതൊക്കെ ധാരാളം ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ധാവസി ധാവാമി ആത്മനിവേദം ധാവത്തെ ലിട്ടിൽ വരുമ്പോ എന്തുവരുന്നു? ധാവദത്വം വന്നു ദധാവ അതോപധായ വൃത്തി വരുമോ? പ്രയോജനം ഉണ്ടോന്നല്ല ചോദിച്ചു, വരുമെന്നാണ്. വരാം ദധാവ. അടുത്ത് ദധാവതുഹു ദധാവുഹു ധാവ് സേട്ടോ എന്നിട്ടോ വാന്തത്തിൽ ഏതൊക്കെയാണ് എന്നിട്ട്? വാന്തത്തിൽ എന്നിട്ട് ധാതുക്കൾ ഏതൊക്കെ? വാന്തത്തിൽ എന്നിട്ട് ധാതുക്കൾ ഏതൊക്കെയെന്ന് അറിയത്തില്ല, ഇല്ലാന്നറിയണം. അപ്പൊ ഇട്ട് വന്നിട്ട് എന്തോരും ദധാവിധ ദധാവതുഹു ദധാവ ദധാവ ദധാവിവ ആത്മനേതത്തിൽ ദധാവേ ദധാവാതേ ദധാവിരേ ദധാവിഷേ ദധാ ദധാ ദധാ മധ്യവർഷ ബോധനം വിഭാഷയിട്ട എന്തുകൊണ്ട് സേട്ട് ധാതുവായോണ്ട് ധാവ് ഇട്ട് വരും. അപ്പൊ ധാവിത ധാവിതാരു ധാവിതാര ധാവിതാസി ധാവിതാ ഇതെല്ലാം ഞാൻ തന്നെ പറയണം. ആത്മനേപദം ആത്മനേപദം എവിടെ തൊട്ടുമുമ്പിൽ എന്ന് പറഞ്ഞു ഏത് ലിട്ടിൽ എങ്ങനെയാ വരുന്നത്? ധാവ് ദത്വം വന്നു, ധാവ് ധാവ് അഭ്യാസ കലാതി ശേഷം അഭ്യാസ ചർച്ച ധകാരത്തിന് ധകാരം വന്നു. ദാവ് ഏ ദാവേ പഠിച്ചിട്ടുണ്ടോ? ലുട്ടിൽ ആത്മനിവദം ലങ് ലഭിച്ചു സകാർ ലഭിച്ചു ധാവിയാ അതെന്താ ആലോചിക്കാൻ ധാവ്യാദ് രണ്ട് രൂപം എന്തുകൊണ്ട് ധാവിഷീധ്വം ധാവിഷീധ്വം വിഭാഷിട്ട ധാവിഷീയ ലുങ്ങല് ആ ധാവ് എട്ട് സിച്ച് ഈട്ട് ഇടയിട്ട് സിച്ച് ലോപിച്ച് സവർണം തീർക്കുന്നു. ആ ധാവീത് അത് പറഞ്ഞാലെന്ത് സേജ വൃദ്ധി വരും ഇവിടെ വരുമോ? വരൂ ആലോചിച്ച് പറയണം, വരുമോ വരത്തില്ലേ? ഇട്ട് വന്നു കഴിഞ്ഞാൽ എന്തോരം നേട്ടി നിഷേധിക്കും, വന്നിട്ട് കാര്യമില്ല. അധാവീത് അധാവിഷ് അധാവിഷ്ഠാം അധാവിഷു അധാവിഹി അധാവിഷ്ടം ആത്മനിയമത്തിൽ ആ ധാവ് ഇട്ട് സിച്ചിത്ത എന്തുവരും? അധാവിഷ്ഠ അധാവിഷാതാം അധാവിഷത അധാവിഷ്ഠ അധാവിഷാതാം അധാ വിഭാഷയിട്ട് അധാ കാരണം എണ്ണ് വകാരം പരത്തിലിട്ട്. അപ്പോ അധാവിഡ്വം അധാവിധ്വം അധാവിഷി അധാവിഷ്വഹി അധാവിഷ്മ അധാവിഷ്യത അധാവിഷ്യതാം ശപ ആക്രോശി ശപിക്കുക ശപതി ലിട്ടിൽ വരുമ്പോ എന്തിരുന്നു? ശപ്പ് ശപ്പ് ഹലാതി ശേഷ ശശാപ പക്ഷേ ശപ്പ് അതസ് എന്നിരിക്കുമ്പോ ദത്വം വന്ന് ശപ്പ് ശപ്പ് അസ്വത്ത് വന്നു. ഇന്ന് ഹലാതി ശേഷം ഒന്ന് ശപ്പ് അതസ് എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. അതായിരുന്നു ധ്യാനാദേശം. ഏറ്റവും അഭ്യാസ ലോകം വന്നു കഴിഞ്ഞാൽ പാന്തമാണ് സേട്ടോ അനട്ടോ നോക്കണം. പാന്തത്തിൽ ഏതൊക്കെയാണ്? ചുപ്പ് ചിപ്പ് തപ്പ് തിപ്പ് തൃപ്യ ദൃപ്യ വാപ്പ് ശപ്പ് ശപ്പ് വന്നോട്ടെ അന്നിട്ട് ധാതുവാണ് ഇപ്പോൾ ഇട്ട് വരുന്നില്ല അന്നിട്ടാകുമ്പം വരുമ്പോൾ അചന്തു അകാരവാൻ വായ താസിനുടെ ധലി കേട്ടു ശപ്പ് ഇട്ട് വരാത്ത പക്ഷത്തിൽ ഇട്ട് വരുന്ന പക്ഷത്തിൽ ശശപീധ ഇട്ട് വരാത്ത പക്ഷത്തിൽ ശശബ്ദ സേപതുഹു സേപ ശശാപ ശശപ സേപിവ ആത്മനിയോഗത്തിലാണെങ്കിലോ ശേപേ ശേപാതേ ശേപിരെ എന്താണ് ഏത് ആ അതും വരും ധനിജ സേട്ടി ധനിജ സേട്ടി വരും ഏറ്റവും അഭ്യാസവും വരും ഭഗവാനൊരു ശേപിത കറക്റ്റ് ഇട്ട് വരുന്ന പക്ഷത്തിൽ എന്തുവരും ധനിജ സേട്ടി വന്നിട്ട് ശേപിത പിന്നെ ശേപിത ഇട്ട് വരാത്ത പക്ഷത്തിൽ ശശബ്ദ ശേപിത ശേപതു ശേപ ശശാപ ശശപ ശേപിവ അടുത്ത് അന്നിട്ട് ധാതുവാമ്പ് എന്തുവരുന്നു ആത്മീയോഗത്തിൽ ശബ്ദം ഉറച്ചു പറയാത്ത അശപത അശപേതാം അശപന്ത അശപതാഹ അശപേതാം അശപദ്വം അശപേ അശപാവഹി അശപാമഹി അടുത്ത ഷപ്ട്ട് സുട്ട് താവരുമ്പം ഷത്വം വരത്തില്ല എന്തുകൊണ്ട് ഷപ്പ് വരത്തില്ല എല്ലായിടത്ത് സി എന്ന് വരും ഷി വരത്തില്ല ിൽ ആ ശപ്പ് അന്നിട്ട് ധാതു വേണം അതുകൊണ്ട് എന്തോരും ആ ശപ്പ് സുന്ദരിക്കുമ്പോ എന്തോരുന്നു ബദവർജാനന്ദസ്യ അജപ്രാരംഭത്തി വരും ആ ശാപ്സീത് അശാപ്സിച്ച് ലോകിമന്ദുരം അശപ്ത അസപ്സാതാം അസപ്സത അസപ്താഹ അസപ്സാതാം അശപ് ധ്വം എന്നിരിക്കുന്നിടത്തുനിന്ന് വരും ജലാം അശബ്ദം അശബ്സി അശബ്സ്വഹി അശബ്സ് ഇവിടെ അശപ്പ് ത ആണ് ഖരിജ ചർത്തും വരാം ചർത്തും സ്വിച്ച് ലോപിക്കുന്നു ആദാം വരുന്നിടത്ത് സ്വിച്ച് ലോപിക്കുന്നില്ല അടുത്ത അശബ്സ്യത അശബ്സ്യതാം യാത്രയാജ്ഞായം ധാരാളം ഉപയോഗിക്കുന്ന ധാതുവാണ് യാജ്ഞായം യാചതി യാചതി ലട്ടിൽ വരുമ്പോ യച്ച് ജയിച്ചു നല്ലാതി ശേഷം യാച്ചാണ് അഭ്യാസത്തിലെ സൂത്രം വരും അഭ്യാസത്തിലെ അഭ്യാസത്തിലെ ലിറ്റി അഭ്യാസത്തെ ഉപയോഗം അഭ്യാസത്തിൽ എന്ത് വരുന്നു ഹ്രസ്വ വന്നു അതെ ജനാദേശാദരല്ലടി ഇവിടെ വരുമോ വരൂ എന്തുകൊണ്ട് വരുന്നില്ല അതുസിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് വരൂ അതേൽമധ്യാനാദേശാദയിലിട അതിസിൽ വരുമോ ആലോചിച്ച് പറയുന്നു നിങ്ങൾക്ക് തെറ്റിയ എനിക്കും തെറ്റി അനാദേശാദയിലിട്ടു അതുകൊണ്ടാണോ എന്താണ് എന്റെ വൃത്തി അത് ധ്യാനാദേശാദേലടി ലണ്മിത്താദേശാദി എന്ന ഭവതി ഹ്രസ്വാകാരമാണെങ്കിൽ എന്തുവരൂ ഏത്തവും വരത്തും അഭ്യാസലവും വരും ഇവിടെ ഹ്രസ്വാകാരമാണോ അപ്പൊ എന്തുവരും യയാചതുഹു ശാന്തത്തിൽ ഏതൊക്കെയാണ് അനിട്ട് എച്ചുണ്ടോ ഉണ്ടോ എച്ച് ധാതുണ്ടോ ശാന്തത്തില് പച്ച് മുച്ച് രിച്ച് വച്ച് വിച്ച് സിച്ച് എച്ചുണ്ടോ പിന്നെ എട്ടാണ് എന്തോരും യയാചിത യയാചതുഹു യയാച യയാച യയാച്ച രണ്ടു രൂപം വരുമോ എന്തുകൊണ്ട് എന്തുകൊണ്ട് വൃത്തി ഇവിടെ വരുന്നില്ലല്ലോ യയാച്ചല്ലേ പിന്നെ ഹ്രസ്വമാവൂ ഹ്രസ്വമാണെങ്കി എന്തുവരും വൃത്തി വരും ഇവിടെ ഹ്രസ്വമല്ല അപ്പൊ പിന്നെ ഇനി വൃത്തി വരുമോ വന്നാൽ എന്തെങ്കിലും വിശേഷമുണ്ടോ വന്നില്ലെങ്കിൽ വിശേഷമുണ്ടോ അപ്പൊ യയാച്ച പിന്നെ യാചതാം അയാചത് അയാചത യാചേത് അയാചിഷ്ടയാചിഷ്ടയാചിഷ്ടയാചിഷു അയാചീ അയാചിഷ്ടം അയാചിഷ്ടം അടുത്ത് ആയാച് ഇട്ട് സിച്ച് തയാചിഷ്ഠ അയാചിഷാതാം അയാചിഷത അയാചിഷ്ഠാഹ അയാചിഷാതാം അയാചി അയാചിധ്വം അയാചിഷി അയാചിഷ്യത്യാചിഷ്യതാം അയാചിഷ്യൻ അയാചിഷ്യ അയാചിഷ്യതം അയാചിഷ്യം അയാചിഷ്യാവ അയാചിഷ്യത അയാചിഷ്യന്ത അയാചിഷ്യേ ഉത്തമക്ഷേമനങ്ങനെ അയാജിഷ്യേ അയാജിഷ്യാവഹി അയാജിഷ്യാമി പഠിച്ച് പഠിച്ച് താഴോട്ട് പോവേണോ? ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്ഛതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.